58-ാം ദശകം. കളികളി മുഴുകി നീ ബാലരൊത്ത പ്രളംബക്കൊലയുടെ ബഹളത്തിൽ ഗോക്കളെങ്ങോ നടന്നു. കൊതി പുതിയ തൃണത്തിൽ ചേർന്നും ഐഷീകമെന്നുള്ളൊരു പുതിയ വനത്തിൽ ദൂരവേ ചെന്നു ചേർന്നാർ. എരിവയിൽ കടക്കാതുള്ള വൃന്ദാവനത്തിൻ കുളിരിനു പുറമേ വന്നീ. വനത്തിൽ പശുക്കൾ ഹരിയുടെ വിരഹത്താൽ വേനലിൻ ചൂടിനാലും ജലമതിനു കൊതിച്ചും കന്തനിശ്ചേഷ്ടരായാർ. പശുപരടു പലേടം പോയി തിരഞ്ഞിട്ടു ശൗരേ പരിചൊടു വഴിതെറ്റിക്കേണു വാണീടുവോരാം. പശുകുലമതു കാൺകെ കൊണ്ടുപോരാൻ തുനിഞ്ഞു പരമവിട വളർന്നു കന്ത. തീയെങ്ങുമെങ്ങും സകലരെയും അശിക്കാൻ വന്നു ഭാങ്കാരഘോരൻ. വനദഹനൻ അതിൽപ്പെട്ടേ വരമ്പാതി വെന്തു സകല ഭുവന ബന്ധോ. കാക്കണേ കാക്കണേ നിന്നടിമലരിലണഞ്ഞാരേ വരും രക്ഷിതാവേ. അരുതരുത് ഭയപ്പെട്ടിടലാ കണ്ണടയ്ക്കുന്ന അരുളിനമൊഴിയാൽ കൺചിമ്മിനാർ ഗോപരെല്ലാം. കനലതുമവിടെ പോയി മുഞ്ചാവനം പോയി അഖിലരുമുടനെത്തി. കന്ത ഭാണ്ഡീരതിക്കിൽ ജയ ജയ മറിമായം നാഥ നന്നെന്നു വാഴ്ത്തി പശുപതതി ചിരിച്ചും നീ കളിച്ചും മതിച്ചു അടവിയിൽ വിഹരിച്ചു. പിന്നെയും പതിരപ്പൂവതിനുടെ തെളിവാൽ താൻ വേനലെന്നോർത്തുകൊണ്ടേ. ഹരി വിമുഖതയാൽ പോൽ താപമേറ്റം വളർന്നും ഭജനപരതയെപ്പോൽ ഉൾക്കളങ്കം കളഞ്ഞും തവ കരമതുപോലെ തീവ്ര തേജസ്സിയെന്നും തപസമയം ഒടുങ്ങാൻ പാത്തു കാളീന്തിവക്കിൽ തവ തനുവിനിഴും നൽക്കാന്തിയേറും പയോദാവലിയൊടു മഴ മിന്നൽ പട്ടുടുപ്പിട്ടുകൊണ്ടും ഉലകിതിനു സുഖിക്കാനുള്ള വരുഷത്തുവെത്തി മലയുടെ ഗുഹയിങ്കൽ പാത്തു നിർബാധമെന്നാൾ. മയിലുകളുടെ കേകാസ്തോത്രമങ്ങാലപിച്ചും വികസിത കുടകപ്പാലക്കിഴും പൂചൊരിഞ്ഞും ഗുഹകളിൽ നിവസിക്കും ശ്രേഷ്ഠപാദം ഭജിച്ചു. നഗമണി പലമട്ടിൽ ദേവ ഗോവർദ്ധനാഖ്യൻ പരിചിനൊടു ശരത്തിൽ ഭക്തചിത്തോപമം നൽത്തെളിവൊടു ജലമെങ്ങും തിങ്ങിടങ്കാനനത്തിൽ പശുവിനിളയ പുല്ലും നൽകി മേളിച്ചുരൻ ശ്രീ ഗുരുഭവനപുരേശ നൽകണേ ദേഹസൗഖ്യം.